മറച്ചിരിക്കുകയാണ്. ബ്രഹ്മത്തെ അറിയാനേ പറ്റുന്നില്ല, മായം മറച്ചിരിക്കുന്നു. അതുകൊണ്ട് ബോധമില്ല, ബ്രഹ്മത്തെ അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി ബോധം ഉണ്ടാവണം. ഇതൊക്കെയാണ് സാധാരണ പറയുന്ന പരാതികൾ. ആ പരാതികളൊക്കെ മനുഷ്യർക്ക് ഉള്ളത് തന്നെ. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല, എന്തുകൊണ്ട് അറിയുന്നില്ല പറയും? ദേഹാത്മബുദ്ധി അത് ഈ ബ്രഹ്മത്തെ മറച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അത് മറക്കിയില്ല. എന്തുകൊണ്ട് മറക്കിയില്ല? മറക്കാത്ത എന്തുകൊണ്ടാ? അന്നർത്ഥം ഇത് അസത്യമാണ്. അസത്യത്തിനൊരിക്കലും സത്യത്തെ മറക്കാൻ പറ്റില്ല, അതാണ് പറയുന്നത്. അസത്യമായ ഒന്നിന് അന്നർത്ഥം എന്ന് വെച്ചാൽ അസത്യം, അസത്യം എന്ന് വെച്ചാൽ നാമരൂപങ്ങളല്ല പ്രപഞ്ചം തന്നെ. അതിനൊരിക്കലും സത്യത്തെ മറയ്ക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ സത്യം അങ്ങനെ മറഞ്ഞിരിക്കുന്ന സാധനമല്ല. സത്യം അങ്ങനെ മറഞ്ഞിരിക്കുന്ന സാധനമല്ല എന്നാരും അറിയുന്നില്ല, അതാണ് പ്രശ്നം. സത്യം മറയ്ക്കുന്നത് കൊണ്ടല്ല, അതായത് സത്യത്തെ മറയ്ക്കുന്നതുകൊണ്ടല്ല, സത്യം മറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് എന്താണ് അതിനെ അങ്ങനെ ആരും അറിയുന്നില്ല. അറിയാത്തതുകൊണ്ടാണ് പരാതി പറയുന്നത്. എന്താണ്? അജ്ഞാനം ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നു, മായ മറച്ചിരിക്കുന്നു, അനർത്ഥം അസത്യം. അസത്യം നിർമ്മിതെല്ലാം വരും, അജ്ഞാനം മായ നാമരൂപം പ്രപഞ്ചം എല്ലാം വരും. ഇതെല്ലാം ഇങ്ങനെ ബ്രഹ്മത്തെ മറച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പരാതി വരുന്ന എന്തുകൊണ്ട്? പരാതി പരിഹാരം, പരാതി പരിഹാര മാർഗം എന്താണ്? പരാതി പരിഹാര മാർഗം എന്ന അറിവ്. ഈ പരാതികളൊക്കെ പരിഹരിക്കണമെങ്കിൽ അവൻ എന്ത് വേണം? അറിവ്. ഏതറിവാ വേണ്ടത്? ഈ അസ്തിത്വത്തെ അനർത്ഥത്തിന് അസത്യത്തിന് ഒരിക്കലും മറയ്ക്കാൻ കഴിയത്തില്ല. മറച്ചു വെച്ചാൽ മറഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല എന്നുള്ള ഒരു അറിവില്ല. ആ ഒരു അറിവാ വേണ്ടത്. ഈ ഒരു അറിവാണിതിന് വേണ്ട, അല്ല വേറെ ഒന്നും അല്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുഭവമുണ്ട്. പറഞ്ഞിരിക്കുന്നതാണ് ഈ അറിവുണ്ട്. അറിവുണ്ടായിട്ടും അവൻ അറിവില്ലാത്ത പോലെ ഇരിക്കുന്നു. അറിവിനെ തന്നെ അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ അറിവ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ല വേറെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം പിന്നെ അവനവന്റെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ്. എന്താണ് എല്ലാ മനുഷ്യനും അവനവന്റെ തന്നെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് ഇരയായിരിക്കുകയാണ്. സ്വയം തൻ്റെ തന്നെ പ്രശ്നങ്ങൾക്ക് താൻ തന്നെ ഇരയായിരിക്കുകയാണ്. അതൊക്കെ അതിനൊന്നും ഈ അറിവൊന്നും പരിഹാരമല്ല. നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അതിന് ഇത് ഈ അറിവൊന്നും അതിന് പരിഹാരമല്ല. തലവേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം. ഉറക്കം വരുന്നില്ല, ഈ അറിവ് ബ്രഹ്മജ്ഞാനം കൊണ്ട് ഉറക്കം വരും? ഇല്ല. ഉറക്കം വരുന്നില്ലെങ്കിൽ മരുന്ന് കഴിക്കും, ഇത്രയും ഉറങ്ങും. അപ്പൊ ശാരീരികവും മാനസികവുമായുള്ള പ്രശ്നങ്ങൾക്ക് അതിന് ഇതൊന്നും പരിഹാരമല്ല. ബ്രഹ്മജ്ഞാനവും പരിഹാരമല്ല, മന്ത്രവും പരിഹാരമല്ല, മരുന്നും പരിഹാരമല്ല. അതിനൊരു പരിഹാരമേ ഉള്ളൂ. എന്താണ്? ശരിയായ മരുന്ന്. ശരിയായ മരുന്ന് പറയും. മന്ത്രവാദത്തിന്റെ കൂടെ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, അതിന് പരിഹാരം ശരിയായും വരുന്നു എന്ന് അതിനൊക്കെ പരിഹാരം വരും. അതിന് ഈ അറിവൊന്നും പരിഹാരം, ഈ അറിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എല്ലാവരും അനുപദം അസ്ഥിതയാൽ ജാഗ്രതം, സർവത്തെയും മറച്ചുകൊണ്ടാണ് ഈ അറിവ് നിൽക്കുന്നത്, സത്തയെക്കുറിച്ചുള്ള ബോധം. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സത്തയെ അനന്തം മറക്കുന്നില്ല, മറിച്ച് അനന്തത്തെ സത്ത ആവരണം ചെയ്തിരിക്കുകയാണ്. അസ്ഥിതയാൽ ഇത് ആവൃതം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈശൻ ജഗത്തിലെല്ലാം ആവസിപ്പത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുകയാണ് എന്നുള്ളത്, അല്ലാതെ അങ്ങ് മേളില് ഇങ്ങനെ കൈ രണ്ടും ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ട ഒന്നല്ല ഈശ്വരൻ. ഈശ്വരൻ എവിടെയിരിക്കുന്നു? ജഗത്തിൽ എല്ലാം ഉണ്ട്, നാമരൂപങ്ങളിലെല്ലാം ഇതാണ്. ഈ രൂപത്തിൽ അത് പ്രകടമാകുന്നു, സത്താരൂപത്തിൽ പ്രകടമാകും. അതിനാണ് ഈശ്വരൻ എന്നോ ബ്രഹ്മോ എന്നോ ഒക്കെ പറഞ്ഞ ഒന്ന്, ഈശാവാസ്യം ഇതും സർവം. ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള അറിവ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, തീരെ ബോധമില്ലാത്ത മനുഷ്യരുടെത്താണ് ഒരു ബോധമില്ല. ആ മനുഷ്യർക്കാണ് അമ്പലമൊക്കെ പണിത് കൊടുത്ത് അതിൻ്റെ അകത്ത് കല്ലൊക്കെ കുഴിച്ചിട്ടിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മന്ത്രതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, തീരെ ഒരു തരത്തിലും ബോധം ഉണ്ടാകുന്നില്ല. കഷ്ടം ദീനം പിടിച്ചോ മധുര അത് കുടിച്ചോ കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തത്. എന്നിട്ടും പിന്നെ അവസാനം എന്ത് പറഞ്ഞു? ഇതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല, ഇനി ഇതൊക്കെ മതിയാക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഉണ്ടോ അമ്പലങ്ങളൊന്നും കെട്ടിയോണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ടാ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനി വേണ്ട എന്താണ്? വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസം വേണം. ഇംഗ്ലീഷും കണക്കും സോഷ്യൽ സ്റ്റഡീസും സയൻസും ഒക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസം വേണമെന്നാ പറഞ്ഞു. വിദ്യാലയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അമ്പലമൊക്കെ കെട്ടി വെച്ചിട്ടും മനുഷ്യന് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം കാണുന്നില്ല എന്ന് അവസാനം ഗുരു തന്നെ തിരുത്തി പറഞ്ഞു. കാരണം ബോധമില്ലാത്തവനെ ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബോധം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല, അന്നുമില്ല ഇന്നുമില്ല. അതുകൊണ്ട് അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാലയം വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. പിന്നെ അത് പിന്നീട് വന്നപ്പോൾ അതും ഒരു ബിസിനസ്സായി മാറി, അത് വേറൊരു കാര്യം. എല്ലാത്തിനും നല്ലതും ചീത്തയൊക്കെ വരും. എന്നാലും ഗുരു ഉദ്ദേശിച്ച അവിടെ അറിവ് പകർന്നു കൊടുക്കുക. പ്രാഥമികമായ വിദ്യാഭ്യാസം വേണം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഏറ്റവും പ്രധാനമായ ഒരു തകരാറ് അതാണ്. നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം വേണം, അത് വളരെ ആവശ്യമാണ്. നമ്മളെ ചുറ്റുപാടുകളെ കുറിച്ചും ലോകത്തെ കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, ആ അടിസ്ഥാന വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പിന്നെ മേളിലോട്ട് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നല്ലതാണ്. പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല, അവനിതിനെയൊക്കെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ബുദ്ധിയുടെ വേണം. അതവരും വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല. വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതിനുള്ള വിശേഷ ബുദ്ധി ഇല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ടൊരു പ്രയോജനമില്ല. പഠിച്ചിട്ട് വരുത്തും കളിയായിപ്പോ. വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിലൂടെ അവൻ മുന്നോട്ട് വന്നിട്ട് അവന് ഈ കാര്യങ്ങളൊക്കെ സത്യവും മിഥ്യയും ഒക്കെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ശേഷി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് തുടക്കം കിട്ടത് വിദ്യാഭ്യാസത്തിലൂടെ. പിന്നെ അത് ഭൗതികമായ സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ അത് സഹായിക്കും. അത് അതിന്റെ ഭൗതികമായ വശം, ആധ്യാത്മികമായ വശവും ഭൗതികമായ വശവും ഉണ്ട് വിദ്യാഭ്യാസത്തിൽ, രണ്ടുമുണ്ട്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുമ്പോൾ അതിൽ രണ്ടുമുണ്ട്, ആത്മീയമായ സ്വാതന്ത്ര്യമുണ്ട്, ഭൗതികമായ സ്വാതന്ത്ര്യമുണ്ട്, രണ്ടുമുണ്ട്. രണ്ടും പരിഗണിക്കുന്നു. അപ്പൊ ഇവിടെ ഇവിടെ പറയുന്ന ആത്മീയമായ കാര്യമാണ്. അപ്പൊ സാധാരണ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ അജ്ഞനാണ്, എനിക്ക് ബോധമില്ല, ഞാൻ സംസാരത്തിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ, ഇത് തന്നെ ബോധക്കേടെന്ന് പറയുന്നു. അത് മാറ്റാനാണ് പറഞ്ഞ എന്താണ്? അനുബോധം അസ്ഥിതയാലിതാവൃതം. ഇത് അസ്ഥിത കൊണ്ട് മൂടിയിരിക്കും. ഇത് ശരിയായിട്ടുള്ള അദ്വൈതം. ഇത് ഇതേ നിലനിൽക്കത്തുള്ളൂ, ബാക്കിയൊന്നും നിലനിൽക്കുന്ന കാര്യമുണ്ട്. അത് ഒരു കാലത്ത് മനുഷ്യന് ബോധമില്ലാതിരുന്ന കാലഘട്ടത്തിൽ കുറെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇനി മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യരുടെ ലോകമാണ്. മനുഷ്യൻ കൂടുതൽ ഒരു ചിന്തിക്കുന്നവരാകും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നത് പറയണം. അത് ചിന്തിക്കുന്ന കാര്യങ്ങൾ പറയണം. അവന്റെ ഭൗതികമായ അറിവിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ സ്വീകരിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോ അതിനോട് ഏറ്റുമുട്ടാത്ത രീതി ഭൗതികമായ അറിവിനോടൊരു ഏറ്റുമുട്ടലിന് പോകാതെ, എന്നാൽ ഇതന്നെ ഒരു ആധ്യാത്മികമായ അറിവായി, അങ്ങനെ അദ്വൈതത്തെ ഗുരുവിടെ അവതരിപ്പിക്കുന്ന അങ്ങനെയാണ്. എല്ലാവരുടെയും അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിങ്ങനെ അനുഭവം, എല്ലാവർക്കുമുള്ള അനുഭവത്തെ മുൻനിർത്തി ഇങ്ങനെ പറയുമ്പോഴേ ജനങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് ബോധ്യപ്പെടുത്തുള്ളൂ. തത്വചിന്ത എന്ന് പറയുന്നത്, അപ്പൊ ഇത് ആർക്കും പിടികിട്ടാത്ത ഒരു കാര്യമാണ്. ഇതിന് ഒരുപാട് തപസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇത് സ്വീകാര്യമാകും. നാരാ തപസ് ചെയ്യുന്നു. ഇനി തപസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത് ഇന്നത്തെ കാലഘട്ടത്തില് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ നടക്കുകയും തപസ് ചെയ്ത ഒരുപാട് അനുഭൂതി ഉണ്ടാകുമെന്നില്ല പറയുന്നു. പട്ടിണിയൊക്കെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന സ്വാമിമാർക്ക് ഭയങ്കര അനുഭൂതിയൊക്കെ എളുപ്പം ഉണ്ടാകുമെന്നാണ്. സുരേഷിനെ പോലെ തടിച്ചിരുന്ന അനുഭൂതി ഉണ്ടാകില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ചിലർ ഉപവസിക്കും, ആഹാരം കഴിക്കാതിരിക്കും. അപ്പൊ ഇന്ന് ഇതൊക്കെ ഒരുപാട്. ഈ അടുത്ത കാലത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളൊരു ഒരു വീഡിയോ അയച്ചത്. ഈ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വേദാന്ത പ്രചാരണം നടത്തുന്ന ഒരു സ്വാമിയുടെ അറിയപ്പെടുന്ന ഒരു വേദാന്തിയാണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാവർക്കും ഇവിടുത്തെ ആർഷ സംസ്കാരവാദികൾക്കും വളരെ പ്രിയപ്പെട്ട ആളാണ്. എന്നുവെച്ചാൽ അത് വളരെ ഓർത്തഡോക്സാണ്, സമ്പ്രദായവാദിയാണ്. സാമ്പ്രദായികന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർഷ സംസ്കാരവാദികളൊക്കെ അവരുടെ കോണാനഴിച്ച് തലയിൽ കെട്ടും. എന്നെയൊക്കെ അവർക്ക് വലിയ പുച്ഛമാണ്. ഇപ്പൊ പുള്ളി പറയുകയാണ്, എനിക്കിത് അയച്ചു തന്നത്, ഞാനിങ്ങനെ ഇതൊക്കെ പറയുമ്പോ ചെല്ലു പറയോ സ്വാമി ഒരു മാവോവാദിയെ പോലെയാണ് സംസാരിക്കുന്നത്. മാവോവാദി എന്ന് പറഞ്ഞാൽ അറിയാം, അതുപോലെ സംസാരിക്കുന്നു. അപ്പൊ ഇത് ഏറ്റവും വലിയ പാരമ്പര്യവാദിയായ ഒരു സ്വാമിയുടെ പ്രഭാഷണം എനിക്ക് എന്നോട് പരിചയമുള്ളതാണ്. സ്വാമി ഇതൊന്ന് ഇംഗ്ലീഷിലാണ്, ഇതൊന്ന് കേട്ടു നോക്കി, സ്വാമി പറയും പോലെ തന്നെ ഇങ്ങേരും പറയുന്നു. ഞാൻ പറഞ്ഞ അങ്ങേര് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പ്രശ്നമാണ്. അങ്ങേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പുള്ളി പറയുന്ന എന്താണ്? പുള്ളിയുടെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ പറയാൻ പാടില്ല. ഭക്തി ഈശ്വരൻ എന്നും പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. പുറത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. പുറത്തെന്ന് പറഞ്ഞാൽ എവിടെ? പുള്ളി ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പോയിട്ട് സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുകയും അവിടെയൊക്കെ സംസാരിക്കുന്ന ആളാണ്. വലിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്. അപ്പൊ അവിടെ നിന്ന് ചെന്ന് ഭക്തി ഈശ്വരനൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ നാസ്തികന്മാരുണ്ട്. ഇന്ന് വലിയ ഭൗതിക മണ്ഡലത്തിൽ വിദേശത്തൊക്കെ നാസ്തികന്മാരുണ്ട്. പുള്ളി ഒരാളുടെ പേര് പറയുന്നുണ്ട്, ഒന്ന് രണ്ട് പേരുടെ. ഒരാളുടെ പേരാണ് റിച്ചാർഡ് ഡോക്കിൻസ്. കേട്ടിട്ടുണ്ടോ? എങ്ങനെ? റേഡിഗ്രിയില പണ്ടായിരിക്കും. ഇങ്ങനെ അടുത്ത കാലത്ത് ജനിച്ച ആളാണ്. പേര് വരാൻ വഴിയില്ല. ഒരു വലിയ നാസ്തികനാണ്. ഒരുപാട് ഡിബേറ്റുകളൊക്കെ പങ്കെടുക്കുകയും പുസ്തകങ്ങളൊക്കെ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരാളാണ്. അയാളെ കുറിച്ച് ഈ സ്വാമി പറയുന്ന ഒരു മിലിറ്റന്റ് എത്തിയിസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? നാസ്തിക തീവ്രവാദി എന്നാണ്. അപ്പൊ അവരൊക്കെ ഇരിക്കുന്നോണ്ട് ഭക്തിയെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് ഒന്നും പറയാൻ വയ്യ എന്നാണ്. കാരണം എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്യും? എന്ത് പറഞ്ഞാലും അവർ ചോദ്യം ചെയ്യും, ഖണ്ഡിക്കും. അവരോടൊന്നും ഈ സ്വാമിമാർക്കൊന്നും മറുപടി പറയുന്ന വലിയ ബുദ്ധിമുട്ടായി. പഴയ കാലമൊന്നുമല്ല, 100 വർഷം മുമ്പുള്ള ഗുരുവിന്റെ കാലമൊന്നുമല്ല ഇന്നത്തെ കാലം. അവരോടൊക്കെ ചെന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നത് എന്താണോ, അതിനെക്കുറിച്ച് പുള്ളി പറയുന്നില്ല. അവര് പറയുന്ന ഇതാണ്, നിങ്ങൾ പോയി ഇങ്ങനെ ഈശ്വരന്റെ അടുത്ത് പരാതിയൊക്കെ പറയുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ഏതുപോലെയാണ്? അള്ള് വെച്ചവന്റെ അടുത്ത് പഞ്ചരൊട്ടിക്കാൻ പോകും പോലെയാണെന്നാണ് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? അള്ളു വെച്ചവന്റെ അടുത്ത് പഞ്ചരൊട്ടിക്കാൻ പോകും പോലെയാണ്. ചിലരങ്ങനെയുണ്ട്. പണ്ടൊരു സിനിമയിലുണ്ട്, ഇവര് തന്നെ എന്ത് ചെയ്യും റോഡില്, തമിഴ്നാട്ടിലൊക്കെ ധാരാളമാണ്, റോഡില് കുണ്ടും കുഴിയൊക്കെ ഉള്ളിടത്തുകൊണ്ട് അള്ളു പോയി. കുറച്ച് അപ്പുറത്തോട്ട് ചെല്ലുമ്പോ എന്ത് കാണും? പഞ്ചറൊട്ടിക്കുന്ന കടയും കാണും. ഇതെനിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊരു കന്യാമാരി ഒരു യാത്ര മീതേ അബദ്ധം പറ്റി. ടയർ പഞ്ചറായി, 2-3 തവണയൊക്കെ മാറ്റിയിട്ട് അവസാനം അങ്ങോട്ട് ചെന്നപ്പോ ഒട്ടിച്ചൊക്കെ പോയപ്പോ അവിടെ ഇരിക്കുന്നവരും പഞ്ചറൊട്ടിക്കുന്നവൻ അവൻ തന്നെയാണ് ഇയാള് വഹിക്കുന്നത്. അതുപോലെയാണ് നിങ്ങൾ ദൈവത്തിനോട് ഇതൊക്കെ പറയുന്നത്. എന്തുകൊണ്ട്? ഇവിടെയുള്ള സർവ്വകാര്യങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിന്. അപ്പൊ അള്ളു വച്ചിരിക്കുന്നവരാ. പിന്നെ പഞ്ചറൊട്ടിക്കാൻ എവിടെ പോകുന്നു? അവര് പറയുന്നതിന്റെ ചുരുക്കമാണ്. നീ സ്വാമി പറയത്തില്ല, ഞാൻ പറയണം. സ്വാമിക്ക് ഇങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യമില്ല, എന്റെ അത്രയും ധൈര്യമില്ല. അതുകൊണ്ട് അവര് നിഷേധിക്കും, എന്ത് പറഞ്ഞാലും നിഷേധിക്കും. അപ്പൊ അവരുടെ മുമ്പില് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് എന്താണ്? ഭക്തി ഈശ്വരനൊന്നും പറയാൻ വയ്യ. പിന്നെയുള്ള എന്താണ്? യോഗം, സമാധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ വേറെ ഒരു ഗ്രൂപ്പുകാരുണ്ട്, അവരെ ന്യൂറോ സയന്റിസ്റ്റുകൾ എന്ന് പറയും. അവരത് സമ്മതിക്കത്തില്ല. സമാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും ഇത്, അവരതും സമ്മതിക്കത്തില്ല. ഇവരുടെ അടുത്തൊക്കെ മറുപടി പറയണ്ടേ? എന്ത് പറയാനാ? ഈ സമാധി എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുന്നറിയോ? സമാധി എന്ന് പറയുന്നു ഇത് അവര് പറയുന്നത് ശരിയെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ അവർ പറയുന്നു എന്ന് അറിഞ്ഞിരിക്കണോ? അവര് പറയുന്നത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ ബ്രെയിനിന്റെ ഈ ഭാഗത്താണ് ടെമ്പറലോ, അവിടെ വരുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സമാധി എന്നാണ് അവരുടെ വിശദീകരണം. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയും, അവരെങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതെന്നാണ്. കാരണം ഇതൊക്കെ ചെന്ന് പബ്ലിക്കായി പറയുമ്പം ഇവരൊക്കെ ചോദ്യം ചെയ്യും. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോണിന് വരുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഇങ്ങനെയുള്ള പെട്ടെന്ന് ഭാവസമാധി എന്നൊക്കെ ചിലർ പറയുമല്ലോ. ഭാവസമാധി പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്ന പെട്ടെന്ന് കണ്ണടച്ച് ഇങ്ങനെ വരുന്ന ഇതൊക്കെ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ഭാഗമാണ്. അത് പിന്നെ അതിന് പല കാരണങ്ങളും പറയും. നമ്മുടെ ബ്രെയിനിൽ ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ വരും. അതാണ് ഇങ്ങനെ പ്രാണായാമമൊക്കെ ചെയ്ത് ഒരുപാട് ഇങ്ങനെ ശ്വാസം വലിച്ചു കയറ്റി കഴിഞ്ഞാൽ എന്തുവരും, ഈ പറയുന്ന പ്രശ്നം വരും. ഇനി ഒരുപാട് പട്ടിണിയൊക്കെ കിടന്ന്, അത് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്നു, പട്ടിണിയൊക്കെ കിടന്ന് ഓക്സിജൻ കുറഞ്ഞ് കാർബൺ ഡയോക്സൈഡ് കൂടിയാലും എന്തുവരും, ഹലൂസിനേഷൻസ് വിഷൻസ് ഇതെല്ലാം വരും. ഇങ്ങനെയുള്ള അനുഭവങ്ങളും എന്നാണ് അവരുടെ വ്യാഖ്യാനം. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അപ്പൊ ഈ സ്വാമി പറയുന്നതാണ്, സ്വാമി ഇത്രയും വിശദമായി പറയുന്നില്ല. സ്വാമി പറയുന്നത് നമ്മള് യോഗം സമാധി നിർവികൽപ്പ സമാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോഗന്മാരെ കയറി കുറുകെ നിൽക്കും. ആര്? ന്യൂറോ സയന്റിസ്റ്റുകൾ പറയും ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോൺസിനൊക്കെ വരുന്ന ചെറിയ തകരാറുകളാണ്, അത് പരിഹരിച്ചാൽ ഒരു ചെറിയൊരു ഗുളിക എന്ന് വെച്ചാൽ ഒരു കടുക് മണിയുടെ ഉള്ള ഒരു ഗുളിക വിളിച്ചെന്ന് കഴിഞ്ഞാൽ സമാധി എന്ത് ചെയ്യും, അപ്പത്തീരും. ഇവരുടെ ഈ സൈക്യാട്രിയുടെ ഗുളികകൾ കണ്ടിട്ടുണ്ടോ? വളരെ ചെറിയ ഗുളികകളാണ്, 5 mg ഒക്കെ ചെറിയ ഗുളികളാണ്. ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അപ്പത്തീരും സമാധി, നോർമൽ. എന്താ തലവെടുക്കുന്നത്? ശരിയല്ലെന്നാണ്. ശരിയാണ്, കഴിച്ചിട്ടുണ്ടോ? ഇത് തന്നെ. അപ്പൊ അതാണ് അവര് പറയുന്നത്. അവൻ പറയുന്നു അതും പറയാൻ വയ്യുന്നു. സ്വാമി ഒരു പ്രസംഗത്തിൽ പറയുന്ന ഭക്തി ഈശ്വരനെ കുറിച്ച് കഴിഞ്ഞാൽ അവര് പറയും അത് ശരിയാവില്ല, അത് എത്തിയിസ്റ്റുകളെന്ന് വിശേഷിക്കും. എത്തിയിസ്റ്റ് എന്ന് വെച്ചാൽ നാസ്തികന്മാർ. എന്നാ സമാധിയുടെ കാര്യം പറയാന്ന് പറഞ്ഞാൽ യുവന്മാര് സമ്മതിക്കത്തില്ല, ആര്? ന്യൂറോ സയന്റിസ്റ്റുകൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ ഭാഷയെ അവർ പറയുന്ന വേദാന്തം. നമുക്ക് വേദാന്തം പറയാം. അപ്പൊ ആർക്ക് ശല്യമുണ്ടല്ലോ? ഈ പറഞ്ഞ പോലെ അനുരതമാരുടെ അസ്ഥിരയെ മറക്കില്ല. അർഹിന് അഭിപ്രായ വ്യത്യാസമുണ്ട്, അനുഭവമുണ്ട്, തഥാസ്ഥി എല്ലുണ്ട്. ഇതാകുമ്പോ ഒരു കുഴപ്പമില്ല, മറ്റൊന്നും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇതും ഒരു വലിയൊരു വിദേശത്തിരുന്ന് വേദാന്തം പ്രചരിപ്പിക്കുന്ന ഒരു സ്വാമിയുടെ അനുഭവം പറഞ്ഞു. യൂട്യൂബ് വീഡിയോ ആണ്, ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് കേൾക്കുന്ന വീഡിയോയിലാണ് പുള്ളി പറഞ്ഞത്. ഇത്രയും വിശദീകരിച്ചെന്നും പറഞ്ഞില്ല, എന്നാണ് ഈ രണ്ടാശയവും പറഞ്ഞു. ഈശ്വരൻ ഭക്തി എന്ന് പറഞ്ഞാൽ ഇത് പറയും, മറ്റു പറഞ്ഞാൽ ഇത് പറയും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന ഈ വിശകലനം മാത്രം, അതിലാണ് ഇതൊക്കെ വരുന്നത്. ഏത് അനുദമൊരു അസ്ഥിതയെ മറയ്ക്കുകയില്ലെന്ന് അനുഭവമുണ്ട് സദസ്ഥി എന്നീ വണ്ണം അനുപദം അസ്ഥിതയാൽ ആവൃതം. ഇത് അനുപദം അസ്ഥിതയാൽ ആവൃതം. ഇത് പറഞ്ഞാൽ പിന്നെ ഇതിനെയും ചോദ്യം ചെയ്യുന്നവരുണ്ട്. അവർ പറയും എന്താണ് അസ്തിത്വവാദം, അത് ശരിയല്ല. പക്ഷെ അത് അവർ പറയുന്ന ഇതാണ് തത്വചിന്തകന്മാർക്ക് ചിലരുണ്ട്, സയന്റിസ്റ്റുകൾ ഒന്നും ഇതിനെ അംഗീകരിക്കത്തില്ല. അവർ പറയും എന്താണ് ഈ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഒരു തോന്നലാണ്. അസ്തിത്വം ബുദ്ധിയുടെ തോന്നലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തോന്നലെന്ന് പറയേണ്ടി വരും, അത് അവരോട്ട് അംഗീകരിക്കത്തുമില്ല. നമ്മുടെ എല്ലാ അനുഭവത്തിലും ഉള്ള ഒന്നാണെന്ത്, അസ്തിത്വം. അപ്പൊ അസ്തിത്വം തോന്നലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം തോന്നലെന്ന് പറയേണ്ടി വരും, അതവരംഗീകരിക്കുന്നുണ്ടല്ലോ. പിന്നെ അസ്തിത്വത്തെ മാത്രം ഇങ്ങനെ തോന്നലെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ അനുഭവം വിഷയമായ എല്ലാം തോന്നലെന്ന് പറയേണ്ടി വരും, അതവര് സ്വീകരിക്കുന്നില്ല. അസ്തിത്വത്തെ എന്തു പറയുന്നു, തോന്നണം എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ടത് ഒരു യുക്തിവിചാരത്തിൽ നിൽക്കുന്ന സംഗതിയല്ല. അങ്ങനെ അസ്തിത്വം നമ്മുടെ ഒരു തോന്നലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങളെല്ലാം തോന്നലെന്ന് പറയുന്നു. അത് സമ്മതിക്കണം. സമ്മതിച്ചാൽ പിന്നെ അതും അദ്വൈതമാണ്. അതുകൊണ്ട് അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും ഉള്ളതാണ് അസ്തിത്വം. നമ്മുടെ അസ്തിത്വം കൊണ്ടെല്ലാം മറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അസ്ഥിതയാൽ ഇതാകുന്നു. അതുകൊണ്ടെന്ന് പറയുന്നു, അതിനാല് കളയപരാതി കാര്യം എന്താണ്? സദ്ഘനം. സദ്ഘനം എന്ന് വെച്ചാൽ എന്താർത്ഥം? സദ്ഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത് മാത്രം. ഘനം എന്ന് വെച്ചാൽ മാത്രം എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടാമതൊന്നുമില്ല. അല്ല, സത്തിന്റെ കട്ടിയെന്നൊന്നുമല്ല കേട്ടോ. കട്ടി സത്തെന്നുള്ള കട്ടിയുള്ള സാധനമൊന്നുമല്ല. കട്ടി കൂടിയതോ കട്ടി കുറഞ്ഞതോ ഒന്നുമല്ല. ഘനം എന്ന് വെച്ചാൽ അത് മാത്രം എന്നുള്ള അർത്ഥം. അയോഘനം എന്ന് പറഞ്ഞാൽ അതിൽ മറ്റ് കലർപ്പില്ലാത്തത്, വേറൊന്നും ചേരാത്തതെന്നർത്ഥം. അയസ് മാത്രം. അയസ് എന്ന് വെച്ചാൽ ഇരുമ്പ്. ഇരുമ്പ് ഒരു ഇരുമ്പ് കട്ടയെടുത്ത് പറയും എന്താണ് അയോഘനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഈയവും ജമ്പും ഒന്നും ചേർന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ എന്താണ് ഇത്? കേവലം സത്ത് മാത്രമാണ് ഇതെല്ലാം. ഇത് ഇതാകുമ്പോൾ പിന്നെ ആർക്കും വിരോധമില്ലല്ലോ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഇവിടെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ എന്താ പറയും? ഈശാവാസ്യം ഇതം. ഈശൻ ജഗത്തിലെല്ലാം അവസിപ്പ്. ഈശ്വരൻ ജഗത്. ഇത് അദ്വൈത ഭാഷ്യകാരമേക്കാൻ ചെപ്പോ ഈശാവാസ്യം. അവിടെ ധാതു, അവിടെ വസ ആച്ഛാദന എന്ന് പറയുന്ന ധാതുവിനെയാണ് എടുത്തത്. ഗുരുദേവനെ പരിഭാഷ എഴുതിയപ്പോ എന്ത് പറഞ്ഞു? വസ നിവാസി. രണ്ട് ധാതുക്കളുടെ വ്യത്യാസം. രണ്ടും ഒന്ന് തന്നെയാണ് ഫലത്തിൽ. ഈ പറയുന്നത് തന്നെയാണ് അവിടെ ഭാഷ്യകാരൻ പറഞ്ഞാണ് ഇവിടെ ഇവിടെ ഗുരു പറയുന്നത്. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞ എന്താണോ ഈ സത്യം കൊണ്ട് ഇതിനെല്ലാം മൂടണം എന്നാണ്, മൂടുന്നു എന്നുള്ളതാണ് അവിടെ ഭാഷ്യകാരൻ പറഞ്ഞത്. ഗുരുദേവൻ പറഞ്ഞത് എന്താണോ ഈ സത്ത് ജഗത്തിലെല്ലാം വസിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെയല്ല ഭാഷ്യകാരൻ പറഞ്ഞു. ഭാഷ്യകാരൻ പറഞ്ഞത് സത്ത് കൊണ്ട് ഇതിനെല്ലാം ആവരണം ചെയ്യുന്നു. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഗുരു എന്താണ്? അസ്ഥിതയാലിത് ആവൃതം. അവിടെ സത്യം കൊണ്ടെന്ന് പറഞ്ഞു, ഇവിടെ അസ്ഥിത കൊണ്ടെന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെ. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞ ആശയം തന്നെ ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഗുരുവിന്റെ പരിഭാഷയും ഭാഷ്യകാരന്റെ ഭാഷയും രണ്ട് തരത്തിലാണെന്നേ. പക്ഷെ ആശയം ഒന്നും. അപ്പൊ ഭാഷയൊക്കെ മാറിയാലും ചിലപ്പോൾ ആശയം ഒന്നായിരിക്കും. ഇതേ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞത്. ഈശ പരമാത്മന സത്യേന ആച്ഛാദിനി എന്നെല്ലാം അവിടെ ഭാഷകാരൻ പറഞ്ഞു. അതിവിടെയും പറഞ്ഞു എന്താണ്? അസ്ഥിതയാലിത് ആമൃതം. അസ്ഥിത കൊണ്ട് ഇതെല്ലാം മറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചെന്നേ ഉള്ളൂ. എന്റെ ഇടയ്ക്ക് മറ്റ് കഥകളിലൂടെ കടന്നു വന്നു തന്നെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് അത് അതിന്റെ അവസാനം പറയുന്ന അതും അത് തന്നെ. പക്ഷെ അത് ഉപാസകനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യ വിഹിതം മുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഉപാസകന്റെ മാർഗയാചന എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. സത്യധർമ്മമായ സത്യധർമ്മൻ എന്ന് പറയുന്ന അവിടെ ഉപാസകനെയാണ്. ഉപാസന ചെയ്യുന്നു, വൈദിക ഉപാസന ചെയ്യുന്നു എന്നൊക്കെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമുക്ക് അത്രയൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ ഒരുപോലെ തന്നെ അവിടെയും ഇവിടെ പറയുന്നുണ്ട്. എന്താണോ സത്യത്തിന്റെ മുഖം മറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, അത് ഹിരണ്യഗർഭോപാസന. ആദിത്യ തൽക്കാലത്ത് വന്ന ഈ ആദിത്യ ഉപാസന അതിന്റെ വൈദിക രൂപമാണ്. അത് ഈ സൂര്യനെ നോക്കിയിട്ട് പറയുന്നതാണ്. സൂര്യൻ ഇങ്ങനെ തിളങ്ങുന്ന സൂര്യൻ അങ്ങനെയാണല്ലോ, സൂര്യനെ നോക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ട് നോക്കിയാൽ. എന്തുകൊണ്ട്? അതിന്റെ തിളക്കം കൊണ്ട്. അത് വേറെ, അതാതിന്റെ സന്ദർഭത്തിൽ പറയണം. സൂര്യൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണ് മറഞ്ഞു പോകുന്നു, അപ്പൊ അത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ സത്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതിലൊരു സത്യമുണ്ട്, ആ സത്യം എന്നാണ് ഹിരൺമയ പുരുഷൻ. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം. അത് വേറൊന്നും അവിടെ ഈ മറയെക്കുറിച്ച് പറയുന്നത് രണ്ടിടത്ത് ഒരുപോലെ തന്നെ, സത്യത്തെ മറച്ചിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, സത്യം എല്ലാത്തിനെയും മറച്ചിരിക്കുന്നു, അനുദത്തെ മറച്ചിരിക്കുന്നു. രണ്ട് രണ്ട് സന്ദർഭത്തിലാണ് മറ മാത്രമേ ഉള്ളൂ അവിടെ. സത്യം എല്ലാത്തിനെയും മറച്ചോ അതോ എല്ലാം സത്യത്തിനെ മറച്ചോ? അതാണ് ഇവിടെ ഇപ്പൊ പറയുന്നത്. എന്താണോ സത്യം എല്ലാത്തിനെയും മറച്ചിരിക്കുകയാണ്. സത്യം എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഒന്നല്ല, വെളിവായിരിക്കുന്ന ഒന്നാണ്. ബ്രഹ്മം ഈശ്വരൻ, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ സ്വാമിമാർക്കൊന്നും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്.